പറയുമ്പോൾ ദേവദത്ത പുല്ലിംഗമായതുകൊണ്ട് സസഖിയും പുല്ലിംഗമായി എടുക്കുന്നുണ്ട്. അമ്മിയേ ഭാവം നേരത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, നേരത്തെ ഉദാഹരണം പറഞ്ഞായിരുന്നു. എവിടെ പറഞ്ഞു? ഈ അതിനാ പറഞ്ഞത് അവീഭാവം എന്ന് പറയുന്ന അവ്യയമാണ്. അവ്യയത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അതന്നെ സദൃശം തൃശുലിംഗേഷു സർവാസുജ. പിന്നെ വിശേഷണം വിശേഷമൊന്നും നോക്കേണ്ട കാര്യമില്ല. അതെവിടെ പ്രയോഗിച്ചാലും അതിനെന്ത് രൂപമാണോ ഉള്ളത് അതേ ഉള്ളു. ലിംഗം എന്ന് പറയുന്നത് ഹ്രസ്വം വരാൻ വേണ്ടിട്ട്, ഹ്രസ്വം വരുന്നതിന് വേണ്ടിട്ട് എന്ത് പറഞ്ഞു? അതേ തന്നെ അവീഭാവത്തിന് നമസ്വലിംഗം വിരിച്ചതിനു വേണ്ടി ഹ്രസ്വം വരാൻ വേണ്ടിട്ട് തീർന്നു. അതന്നെ അതെന്തിനു വേണ്ടി എന്നുള്ളതാണ്, അതിന്റെ പ്രയോജനം എന്താണ്? ഹ്രസ്വം വന്നപ്പോ എന്ത് ചെയ്തു? ആ വിധി ചരിതാർത്ഥ്യമായി. ഒരു എന്താണ് ആദ്യം തുടക്കത്തിലെ പഠിച്ചിട്ടുണ്ടെന്നാണ് യായാ സംജ്ഞ. എന്ത് പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് വിധിക്കുന്നത് അതാണ്. പിന്നെ അതിനെ കഴിഞ്ഞ് പിന്നെ അതിനെ കുറിച്ച് ചിന്തിച്ച് അവ്യയം എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചിന്തിച്ച് തല പോയിക്കേണ്ട കാര്യം ഇല്ല. അതിനുദാഹരണം നേരത്തെ പറഞ്ഞാലും വിശേഷങ്ങൾക്കനുസരിച്ച് അത് മാറുന്നില്ല എന്നുള്ളതിന്. അപ്പൊ അതിന്റെ എല്ലാം കഴിഞ്ഞല്ലോ. സിദ്ധാന്തോന്നിയുടെ വലിയ സൂത്രമാണ് ഏതാണ്? പുസ്തകത്തിൽ നോക്കാതെ ആർക്കെങ്കിലും പറയാൻ അറിയാമോ? അറിയാം. അതറിഞ്ഞാ മതി. അതായത് ഇവിടെ അവീഭാവ പ്രകരണത്തില് ആറാമത്തെ സൂത്രം മുതൽ 21-ാമത്തെ സൂത്രം വരെയാണ് ഉള്ള സൂത്രങ്ങളാണ് അവീഭാവ സമാസമിതിക്കുന്നത്. അതിൽ രണ്ട് സൂത്രങ്ങളെ ഇവിടെ ഉള്ളൂ പഠിക്കാനുള്ളു. പിന്നെ ബാക്കിയുള്ളതൊന്നും അത്ര പ്രധാനപ്പെട്ടതുമല്ല. എന്നുവെച്ചാൽ ഇതൊക്കെ അപൂർവമായി പ്രയോഗിക്കാറുള്ളൂ. പ്രധാനപ്പെട്ടതല്ല ഇതിനകത്ത് വരുന്നത് തന്നെ. അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അടുത്ത് വരുന്നത് നദീഭിഷ്ഠ നദീഭിസ സംഖ്യാ സമസ്യത്തെ സമാഹരിച്ചായ്മിഷ്യത്തെ. ഇത് 20-ാമത്തെ സൂത്രം. ഇതിനകത്ത് സിദ്ധാന്തം നീ കിടപ്പുണ്ടോ? നദീഭിഷ്ഠ മുമ്പുള്ള സൂത്രം, അതിന്റെ മുമ്പിലോട്ട് പോട്ട് കുറച്ചുകൂടി കുറച്ചുകൂടി പോട്ട് പിറകിലോട്ട് മുന്നോട്ട് പോട്ട് പിറകിലോട്ട്. അവിടെ നിൽക്കട്ടെ. 2.1.11 സൂത്രം വിഭാഷ, മഹാവിഭാഷ എന്ന് പറയുന്നു. ഇതങ്ങനെ മുമ്പോട്ട് പോകുന്നതാണ് ഈ വിഭാഷ എന്ന് പറഞ്ഞാൽ ഇതിനു ശേഷം വിധിക്കുന്ന സൂത്രങ്ങളെല്ലാം വികല്പമാണ്, നിത്യസമാസമാണ്. ഇടയ്ക്ക് വരും നിത്യസമാസങ്ങൾ, എല്ലാം അല്ല, അതിടയ്ക്ക് വരുമെന്നാണ്. എല്ലാം അനിത്യസമാസങ്ങളാണ്. അനിത്യസമാസങ്ങളായാൽ എന്താണ് അതിന്റെ ഗുണം? ഘടകപദങ്ങൾ ഉപയോഗിച്ച് തന്നെ വിഗ്രഹിക്കാം. സ്വപദ വിഗ്രഹം, അധികാരോയം അവിടെ പറഞ്ഞിരിക്കുന്നു. നോക്കുക, ഇത് അധികാരമാണ്. ഏത് സാമർഥ്യാദൈവ പ്രാചീനാന നിത്യസമാസത്വം. ഈ 11-ാമത്തെ സൂത്രം വിഭാഷ എന്ന് വന്നുകൊണ്ട് മനസ്സിലാക്കാം, ഇതിനു മുമ്പുള്ള സൂത്രങ്ങളെല്ലാം നിത്യമാണ്. അതല്ല ഇവിടെ വികല്പം എന്ന് പറഞ്ഞത്. ഏത് സാമർഥ്യ വിഭാഷ വിധാന സാമർഥ്യാദൈവ പ്രാചീനാന എന്ന് പറഞ്ഞാൽ രണ്ട് മുമ്പിലെ സൂത്രം ലക്ഷശലാക സംഖ്യ പരിണ അങ്ങനെ മുമ്പ് അമ്മയും വിഭക്തി വരെയുള്ള നിത്യസമാസത്വം. പക്ഷേ ഇതിനു മുമ്പ് വരുന്നതാണ് സുപ്സുപ ഇതിന നിത്യ സമാസ. സുപ്സുപ എന്ന് പറയുന്ന സൂത്രം ആണ് നമ്മൾ ആദ്യം പഠിച്ചത്, സഹസുപ. അത് നിത്യസമാസം അല്ല. ആദ്യം അതിനെന്താണ് നമ്മൾ ഉദാഹരണം പഠിച്ചത്? പൂർവഭൂതം. അത് നമ്മൾ സ്വപദ വിഗ്രഹം തന്നെ നടത്തി. എങ്ങനെയാണ് പൂർവം ഭൂത? പിന്നെ തന്നെ വിഗ്രഹിച്ചെന്ന് വെച്ചാൽ അത് അനിത്യ സമാസമാണ്. അതുകൊണ്ട് അത് നമ്മൾ സ്വപദത്തിൽ വിഗ്രഹിച്ചു. സുപ്സുപ, പക്ഷെ അത് ഇതിന് മുമ്പുള്ളതാണ്. പക്ഷെ നിത്യസമാസമല്ല. എന്തുകൊണ്ട്? അവ്യയം ഇത്യാദി സമാസ വിധാന ജ്ഞാപക. അത് അനിത്യസമാസം. സുപ്സുപ അനിത്യസമാസം എന്ന് പറയാൻ കാരണം, തുടർന്ന് അവ്യയം വിഭക്തി സമീപ സമൃദ്ധി എന്നിങ്ങനെ പ്രത്യേകം സമാസത്തെ വിധിച്ചിരിക്കുന്നതുകൊണ്ടാണ്. കാരണം സുപ്സുപയുടെ അർത്ഥം എന്താണ്? സുബന്ധം സുബന്ധേന സഹസമസ്തേ. അപ്പം ഈ അഭയം വിഭക്തി തുടങ്ങിയ സ്ഥലങ്ങളിലുമെല്ലാം സുബന്ധം സുബന്ധേന സഹസമസ്യത, അത് തന്നെ അവിടെ നടക്കുന്നു. സുബന്ധവും സുബന്ധമായിട്ടല്ലേ സമാസം നടക്കുന്നു. അപ്പം പിന്നെ ഈ ഒരു സൂത്രം മതിയല്ലോ. സുപ്സുപ സുബന്ധ സുബന്ധേന യഥാശക്തി സമാസം, രണ്ട് സുബന്ധങ്ങളാണ്. യഥാമിയമാണെങ്കിലും സുബന്ധമാണ്, ശക്തി സുബന്ധമാണ്. അപ്പം സുബന്ധ സുബന്ധേന പ്രകാരം അവിടെ സമാസം വരാമോ? അപ്പോൾ പക്ഷേ അങ്ങനെ വരാമെന്നിരിക്കെ വീണ്ടും പ്രത്യേകിച്ച് വിധിച്ചു അവ്യയം വിഭക്തി. അങ്ങനെ വിധിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും പ്രയോജനം വേണോ? അല്ലാതെ എന്താണോ അതിന് മുമ്പുള്ളതെല്ലാം അനിത്യസമാസം, അത് മുതലുള്ളത് നിത്യം. പിന്നെ വിഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞുള്ളത് അനിത്യം. അങ്ങനെ മനസ്സിലാകണമെന്നോ? അവ്യയ ഇത്യാദി സമാസ വിധാന ജ്ഞാപകാത്. പിന്നെ ശാല മുമ്പോട്ട് പോട്ടെ. എവിടെ പോയി? ബാക്കിലോട്ട് പോകുന്ന മുമ്പോട്ട് പോകുന്നു. ബാക്കിലോട്ട് പോകുന്നു, മുമ്പോട്ട് പോകുന്നു. വിഭാഷ, ആ അതെ തന്നെ. ശാല കൂടെ പോട്ട്, മുമ്പോട്ട്. അധികം സ്പീഡിൽ പോണ്ട. ആ ഈ സൂത്രം അപപരിബഹിരഞ്ജവ പഞ്ചമ്യ. അത് കഴിഞ്ഞ് വരുന്ന ആങ് മര്യാദ അഭിവിദ്യോഹോ. ഈ രണ്ട് സൂത്രങ്ങളും നമ്മൾ കാരക പ്രക്രിയയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഭക്തി പഠിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു പ്രയോഗം ഇവിടെ വരുന്നുണ്ട്. ഈ രണ്ട് സൂത്രം നോക്കാം. അതായത് അവിടെ ഒരു സൂത്രം വന്നു, എന്താണ്? അപപരി വർജനേ. എൻ്റെ അർത്ഥം അപ്പയും പരിയും രണ്ടും വർജനാർത്ഥത്തിൽ എന്താണ് കർമ്മപ്രവീനീയ സംജ്ഞയുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഒരു സൂത്രം കൂടെ വന്നു, എന്താണോ ആങ് മര്യാദാവചനേ. അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ആങ്ങിന് മര്യാദാവചനത്തിൽ കർമ്മപ്രവീണ സംജ്ഞ ഉണ്ട്. അവിടെ മര്യാദാവചനേ എന്ന് പറയുന്നതിന് പകരം ആങ് മര്യാദയാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ആങ്ങിന് മര്യാദയിൽ കർമ്മപ്രവീണ സംജ്ഞ ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ മര്യാദ എന്ന് പറയാതെ അവിടെ മര്യാദാവചനേ എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉച്ചത്തെ ഇതി വചന. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് മര്യാദയിൽ വചന ശബ്ദം പറഞ്ഞത് ആങ് മര്യാദ അഭിവിദ്യോ എന്ന് പറയുന്ന സൂത്രത്തെ പരാമർശിക്കാൻ വേണ്ടിയിട്ടാണ്. മര്യാദ എവിടെയാണോ പറഞ്ഞത് ആ സൂത്രമെന്ന് എടുക്കണം. അപ്പോൾ ഈ സൂത്രത്തെ എടുക്കും. ഈ സൂത്രത്തിനാണല്ലോ അങ് മര്യാദ അഭിവിദ്യോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സൂത്രത്തിൽ ആങ് ഏതർത്ഥത്തിലാണോ പറഞ്ഞിരിക്കുന്നത് ആ അർത്ഥത്തിലുള്ള ആങ് എന്നവിടെ അർത്ഥം പറയണം. ആങ് മര്യാദ അഭിവിദ്യോഹോ എന്ന സൂത്രത്തിൽ ആങ് എന്ന ശബ്ദം ഏതർത്ഥങ്ങളിലാണോ നിർദ്ദേശിച്ചിരിക്കുന്നത് ആ അർത്ഥത്തിലുള്ള ആങ് എന്ന് പറയുമ്പോൾ അവിടെ മര്യാദ അഭിവിധി രണ്ടർത്ഥം കിട്ടും. ആങ്ങിന് മര്യാദ അഭിവിധി രണ്ടർത്ഥത്തിലും കർമ്മപ്രവീണീയ സംജ്ഞയുണ്ട്. അപ്പോൾ അപപരി വർജന എന്ന് പറയുന്ന സൂത്രമനുസരിച്ച് അപപരി രണ്ടെണ്ണത്തിനും വർജനാർത്ഥത്തിൽ അങ് മര്യാദ വചന എന്ന് പറയുന്നിടത്ത് മര്യാദ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെങ്കിലും അങ്ങനെ മര്യാദ അഭിവിധി രണ്ടർത്ഥത്തിലും കർമ്മപ്രവീണസഞ്ജയുണ്ട്. മര്യാദ എന്താണ്, അഭിവിധി എന്താണെന്ന് അവിടെ പറഞ്ഞു. എന്താണ് മര്യാദ എന്ന് പറഞ്ഞാൽ? തേന വിന മര്യാദ തേന സഹ അഭിവിധി. ഇതൊക്കെ ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പ്രിന്റ് എടുത്ത് കൈ വെച്ചോണം, മനസ്സിലായോ? പിന്നെ ചോദിക്കുമ്പോൾ വായും പഠിച്ചിരിക്കരുത്. ഒറ്റ തവണ കേട്ട് കഴിഞ്ഞാൽ രണ്ടാമത് പിന്നെ അത് കേൾക്കേണ്ട ആവശ്യമില്ല. പ്രിന്റ് എടുത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായിരുന്നു. മനസ്സിൽ പ്രിന്റ് എടുത്ത് വെച്ചോണം. സിനിമ കാണുന്ന പോലെ ഇങ്ങനെ വന്നിരുന്നിട്ട് പോയാ പറ്റത്തില്ല. ഇതിലൊക്കെ എന്താ ഓർത്തു വയ്ക്കാൻ എന്താ പ്രയാസം? ഒരു പ്രയാസമില്ല. അത് പലരുടെയും പരാതി ഇത് ഓർക്കാൻ സമയം കിട്ടുന്നില്ലെന്നാണ്. വേണ്ട, ഊണ് കഴിക്കുന്ന സമയത്ത് ഇത് ഓർത്താൽ മതി, പരദൂഷണം പറയാതെ. അപ്പോൾ ഇത് ഓർക്കാമല്ലോ. അപ്പോൾ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. വായല്ലേ വർക്ക് ചെയ്യുന്നുള്ളു. ബുദ്ധിക്ക് ഇതിട്ട് കൊടുത്താൽ മതി. വായിൽ ഭക്ഷണം തിന്നുകൊണ്ടിരിക്കും, ബുദ്ധി ഇതും തിന്നുകൊണ്ടിരിക്കും. അപ്പം ശരിയാവും. അപ്പോൾ ഇതും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു സൂത്രം കൂടെ ഒന്ന്, എന്താണ്? പഞ്ചമ്യപാങ് പരിഭി. അപ്പോൾ ആ പരി ഈ മൂന്നെണ്ണത്തിന്റെ യോഗത്തിൽ പഞ്ചമി വരും. ഇത്രയും നമ്മളവിടെ പഠിച്ചതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഉപയോഗം ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് സൂത്രങ്ങളും മാത്രം ഇവിടെ എടുത്ത് ചർച്ച ചെയ്യുന്നത്. അടുത്ത സൂത്രം ഏതാണ്? ഇവിടെ അത് നമ്മൾ അതിൻ്റെ ആവശ്യമില്ല. ഈ രണ്ടെണ്ണം മതി. ബാക്കിലോട്ട് തന്നെ പോട്ടെ. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട സൂത്രം ഇതാണ്, പഞ്ചംഗി അപാങ് പരിഭി എന്നാണ്. അപ്പ് അപ്പ ആങ് പരി മൂന്നെണ്ണത്തിന്റെയും യോഗത്തിൽ വരുന്ന ശബ്ദത്തിന് എന്തുവരും? പഞ്ചമി വരും. ഇവിടെ നോക്കുക, ഇവിടെ ആദ്യത്തെ സൂത്രം നോക്കുക. അപ്പ പരി ബഹിരഞ്ജവ പഞ്ചമ്യ. അപ്പ പരി ബഹി ഈ മൂന്ന് ശബ്ദങ്ങൾ, അഞ്ച് അഞ്ചെന്ന് പറയുമ്പോൾ അഞ്ച് ഉത്തരപദമായി വരുന്ന ശബ്ദം, ഇതിനെല്ലാം പഞ്ചമ്യന്തവുമായിട്ട് സമാസം വരും. ഇത് സമാസം ഇരിക്കുന്ന സൂത്രമാണ്. സമസ്യതേ വാ സമസ്യത എന്നിവിടെ മനസ്സിലാക്കിക്കോണം, വൃത്തിയൊന്നും എഴുതിയിട്ടില്ല. വാ സമസ്യത എന്ന് അങ്ങനെ കിട്ടി വിഭാഷാധികാരമായി. അപ്പോ ഇവിടത്തെ ഉദാഹരണം അപവിഷ്ണു, വിഗ്രഹം എങ്ങനെയാണ്? അപവിഷ്ണോഹോ ഇവിടെ അപ്പ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? വർജനാർത്ഥം. അതേ സൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കി, അപവരി വർജനെ കർമ്മപ്രവീണി സഞ്ജ വന്നു. കർമ്മപ്രവീണി സഞ്ജ കഴിഞ്ഞാൽ വിഷ്ണുവിന് ഏത് ഭക്തി വന്നു? ഏ സൂത്രപ്രകാരം? പഞ്ചമ്യപാം പരിഭി. അപ്പൊ വിഷ്ണോഹോ എന്നാണ്. അപ്പൊ വിഷ്ണോഹോ ഇതും പൂർണ്ണമല്ല, ഈ വൃത്തിയും പൂർണ്ണമല്ല. ഒരു ഇവിടെ ഉണ്ടല്ലോ സംസാര. അപ്പൊ വിഷ്ണോഹോ സംസാര അവിടെയും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ വിഷ്ണോഹോ സംസാര എന്നാണ്. വിഷ്ണുവിൽ സംസാരമില്ല, പിന്നെയോ വിഷ്ണുവിനെ വർജിച്ചിട്ടാണ് സംസാരം. വിഷ്ണുവിന് സംസാരമില്ലല്ലോ. അപ്പൊ വിഷ്ണുവിനെ വർജിച്ചിട്ടാണ് സംസാരം. ആ അർത്ഥമാണ് അപ്പൊ വിഷ്ണു സംസാര എന്നുള്ളത് ഇന്ന് കിട്ടുന്നത്. അർത്ഥം അങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് അപ്പൊ പരി വർജനെ? വർജനാർത്ഥത്തിൽ ഇവിടെ അപ്പൊക്ക് കർമ്മപ്രവീണി സഞ്ജ് പഞ്ചമ്യപാങ് പരിഭി പ്രകാരം വിഷ്ണുവിന് പഞ്ചമി വന്നു. ഈ സൂത്രം പറയുന്നത് അപ്പ പരി ബഹിരഞ്ജവ പഞ്ചമ്യാഹ. പഞ്ചമ്യന്തമായിട്ട് സമാസം വരുന്നു. വാ സമസ്യത എന്ന് പറഞ്ഞുകൊണ്ടിത് അനിത്യ സമാസമാണ്. അപ്പോ അപ്പ വിഷ്ണോഹോ എന്ന് വിഗ്രഹിച്ചു. ആരോഗ്യ വിഗ്രഹം എങ്ങനെ? അപ്പ വിഷ്ണു പഞ്ചമി നസീഭ്യാംഭ്യസ് സമാസം വരുന്ന സൂത്രം അപ്പ പരിബഹിരഞ്ചവ പഞ്ചമ്യ. സമാസം വന്നാൽ എന്ത് സംഭവിക്കും? സമാസശ്ച പിന്നെ സുബോധാതു പ്രാതിപദികയോഹോ ഏത് വിഭക്തിയാണ് ഇവിടെ ലോപിക്കുന്നത്? പിന്നെ അടുത്ത് വരുന്നത് പ്രഥമാനിർദ്ദിഷ്ടം സമാസ ഉപസർജനം. അപ്പോൾ അതറിയണമെങ്കിൽ ഇവിടെ ഉപസർജനം ഏതാണ് എന്നറിയണമെങ്കിൽ സമാസത്തെ വിധിച്ച സൂത്രത്തെ നോക്കണം. അതാണ് സമാസശാസ്ത്രം. ഇവിടെ സമാസത്തെ വിധിച്ച സൂത്രം ഏതാണ്? ഇതിലെ പ്രഥമ കൊണ്ട് ഏതിനെ നിർദ്ദേശിച്ചു നോക്കണം. ഇതിലേതാണ് പ്രഥമ? അപ്പ പരി ബഹിരഞ്ജവ ഇതാണ് പ്രഥമാനിർദ്ദിഷ്ടം. മറ്റേത് വിഭക്തിയാണ്? തൃതീയ. എന്തുകൊണ്ട്? സഹ. അപ്പൊ പ്രഥമാനിർദ്ദിഷ്ടമാണ് ഇവിടുത്തെ അപ്പ. അപ്പൊ പെരി ബഹിരഞ്ജവ പഞ്ചമ്യാന്ന് പ്രഥമ കൊണ്ട് നിർദ്ദേശിച്ചുകൊണ്ട് അപ്പ ഉപസർജനമായി ഉപസർജനം പൂർവം പിന്നെ ഏകദേശം അനന്യവത് പിന്നെ ഏകദേശം അനന്യവത് പ്രാതിപതിക സഞ്ജ ഞാ പ്രാതിപതിക പ്രത്യേക പരശ അവിഭവശ അവ്യാദാപ്സുപഹ അപവിഷ്ണു. അർത്ഥം എന്താണ്? വിഷ്ണു ഒഴികെ എന്ന് സാധാരണ പറഞ്ഞു. ഇവിടെ എന്ത് വിഷ്ണു ഒഴികെ? വിഷ്ണുവിനെ വിട്ടിട്ടാണ് സംസാരം എന്നർത്ഥം. അപ്പൊ ഈ എല്ലാ സൂത്രങ്ങളും ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നു. അതുപോലെ പരി വിഷ്ണോഹോ എങ്ങനെയാണ് അലോകിയ വിഗ്രഹം? പരി വിഷ്ണു മസി അപ്പ പരി ബഹിരഞ്ചവഹ പഞ്ചമ്യാഹ പരിവിഷ്ണു. ഇവിടെ വിഷ്ണോ പഞ്ചമി വന്ന സൂത്രം പഞ്ചമ്യബാങ് പരിഭി. അതിന് സഹായിച്ച സൂത്രം ഏതാണ്? അടുത്ത് ബഹിർവനം. ബഹിർവനാത് വനത്തിന്റെ പുറത്ത് എന്നർത്ഥം. ബഹിർവനം ഗ്രാമ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വനത്തിന്റെ പുറത്തിലാണ് ഗ്രാമം. അപ്പോ ഇവിടെ വനാത്ത് പഞ്ചമി ഒന്ന് ഏത് ഏത് സൂത്രപ്രകാരം? നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പഞ്ചമി വന്നത് ഏത് സൂത്രമെന്ന് നേരത്തെ അവിടെ പറഞ്ഞു. ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? അതേവ ഞാമ്പകാ ബഹിർയോഗെ പഞ്ചമി. ബഹിർശബ്ദത്തിന്റെ യോഗത്തിൽ പഞ്ചമി വരുമെന്നുള്ളതിന് ഈ സൂത്രമാണ് ഞാപകം. ഏത്? അപ്പ പരി ബഹിരഞ്ജോ പഞ്ചമ്യ. കാരണം ഇവിടെ പഞ്ചമ്യന്തത്തിനോട് ബഹിക്ക് സമാസത്തെ വിധിച്ചിരിക്കുന്നു. അസിം ബഹിർയോഗത്തിൽ പഞ്ചമി വിധിക്കാൻ വേറെ സൂത്രങ്ങളും ഇല്ല. ബഹിർയോഗത്തിൽ പഞ്ചമി വിധിക്കാൻ സൂത്രം പാണിനി ഒരു സൂത്രം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് പറയുന്നത് എന്താണ്? അതേവ ജ്ഞാപകാ ബഹിർയോഗേ പഞ്ചമി. സർവത്ര ബഹിർ ശബ്ദത്തിന്റെ യോഗത്തിൽ പഞ്ചമി പ്രയോഗിച്ചോളണം. അവിടെ തന്നെ പറഞ്ഞു ജ്ഞാപക സിദ്ധം സർവത്ര. അതിന് ഉദാഹരണവും പറഞ്ഞു. കരസ്യ കരഭോ ബഹി. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? എന്നാ ഇനി ഓർമ്മത്താവുന്നത്. അതുപോട്ടെ, ഇവിടെ ഇപ്പം എല്ലായിടത്തും വരില്ല എന്നർത്ഥം. ജ്ഞാപക സിദ്ധമായത് സർവത്ര വരത്തില്ല. ഇവിടെ ബഹിർവനാത്. ഇവിടെ എങ്ങനെ അലൗകിക വിഗ്രഹം? ബഹി മന മെസി പിന്നെ ഇങ്ങനെ അപ്പ പരി ബഹിരഞ്ജവഹ പഞ്ചമ്യഹ അമ്മീഭാവശ്ച അമ്പിയാദാസുവ നാഭീഭാത്വം തോ പഞ്ചമ്യഹ തൃതീയ സപ്തമ്യോർ ബഹുളം. ഇപ്പം ബഹിർവനം ബഹിർവനം ബഹിർ ബഹിർ ബഹിർവനം ബഹിർവനേന ബഹിർവനം അടുത്ത് വരുന്നത് പ്രാഗ്മനം, പ്രാഗ്ബനാത്. ഇവിടെ പ്രാഗ് ശബ്ദവും പ്രാഗ് എന്ന് പറയുന്നത് അഞ്ചുത്തരപദമായിട്ടുള്ളതാണ്. പ്രാക് അഞ്ച് ഉത്തരപദമായി വരും, പ്രാക് എന്ന് വരും. അത് അഞ്ചു ഉത്തരപദമായി ഇരിക്കുമ്പോൾ ഏത് പ്രത്യേകം വരുന്നത്? കിൻ സൂത്രം. കിൻ പ്രത്യേകിച്ച് എളുപ്പമാണല്ലോ. ഏതാ സൂത്രം എടുത്ത് കൃഷ്ണി അതുപോട്ടെ, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ ആവശ്യമുള്ള ഒന്നുണ്ട്. ഏതാണ്? പ്രാഗ്വന. അതവിടെ എങ്ങനെ പഞ്ചമി വന്നു? അന്യാരാദ് ഇതരക്തെ ദിക്ശബ്ദ അഞ്ചുത്തരപദ ആഹിയുക്തെ പഞ്ചമി. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇനിയിപ്പോ ഓർക്കുന്നുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അന്യാരാത് ഇതരടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്, ധാരാള സ്ഥലത്തിൽ വരുന്നതാണ്. അവിടെ അഞ്ചു ഉത്തരപദത്തിന്റെ യോഗത്തിൽ എന്തുവരും? പഞ്ചമി വരും. ഇവിടെ അഞ്ചു ഉത്തരപദമായ ശബ്ദം വേണത് പ്രാക്. അതിന്റെ യോഗത്തിൽ എന്തു വന്നു? പഞ്ചമി വന്നു. പ്രാക് ബനാത്. ബാക്കിയെല്ലാം മുറ പോലെ എങ്ങനെയാണ്? ഇവിടെ പ്രാക് എന്ന് പറയുന്നത് സുബന്ധമാണ്. അഞ്ചവഹ എന്ന് പറഞ്ഞില്ലേ അല്ലേ? അഞ്ചാന്ന് വെച്ചാൽ അഞ്ചു ഉത്തരപദമായിട്ട് വരുന്ന ശബ്ദം. പ്രാഗ് എന്ന് പറയുന്ന അഭയവുമുണ്ട്, പ്രാഗ് എന്ന് പറയുന്ന സുബന്ധമുണ്ട്. അവിടെ സുബന്ധമാണെങ്കിൽ അലവ് വിഗ്രഹത്തിൽ എങ്ങനെ വരും? പ്രാ അഞ്ച്, ബാക്കിയെല്ലാം വരും. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോണ്ട. പ്രാച് സു, ബാക്കിയെല്ലാം നടന്നു കഴിഞ്ഞല്ലോ. സമാസമൊക്കെ വന്നു കഴിഞ്ഞു. പ്രാച് സു എന്നാണ്. അവിടെ നിന്ന് സു ലോപിച്ചു. അന്തർവർത്തിനിയും വിഭക്തിയെ സ്വീകരിച്ചുകൊണ്ട് കുത്തും വന്ന് ജസ്തും വന്ന് പ്രാഗ് എന്ന് വരും. അവ്യയമാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. വിഭക്തി ലോപിച്ചു കഴിഞ്ഞാലും എന്തുവരും? അന്തർവർത്തിനി വിഭക്തി ആശ്രിത്യ പദത്വ. അന്തർവർത്തിനി വിഭക്തി എന്ന് പറഞ്ഞാൽ ഏത് വിഭക്തിയാണ് പറയുന്നത്? സുബോധാതു പ്രാതിപതിയോ എന്നുള്ള സൂത്രപ്രകാരം ലോപിക്കുന്ന വിഭക്തി. ആ വിഭക്തി ആശ്രയിച്ചിട്ട് എന്തുവരും? പദസംഗം. അത് പോട്ടെ, നമുക്കിപ്പോ അറിയാം. പ്രാക് വനാത്. അങ്ങനെ എന്തുകൊണ്ട്? അവ്യയഭാവ സമാസത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവ്യയഭാവ സമാസത്തിൽ അവ്യയം എന്നുള്ള സൂത്രം, ഏത് സൂത്രം? അവയം വിഭക്തി എന്ന് പറയുന്ന സൂത്രം. അവയം സമർത്ഥമായ സുബന്ധവുമായിട്ട് സമാസം ചെയ്യുന്നു. പക്ഷെ എല്ലായിടത്തും അങ്ങനെ നിയമമില്ല. പരശബ്ദമായിട്ട് സമാസം വരും, അവിടെ സുബന്ധവുമായിട്ട് സമാസം വരും. എല്ലായിടത്തും അങ്ങനെ വരണമെന്നില്ല, നിർബന്ധമില്ല. പക്ഷെ ആ സൂത്ര പ്രകാരമാണെങ്കിൽ എന്തുവരും? അവയം വ്യക്തി സമീപ സമൃദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അവയമാണ് സുബന്ധവുമായിട്ട് സമാസം വരുന്നത്. ബാക്കിയുള്ള സൂത്രങ്ങളിൽ പ്രത്യേകിച്ച് അവയോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അനുവർത്തി ചെയ്യും, ഇവിടെ കാണത്തില്ലേ അവയം? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പ പരി ബഹിരഞ്ചവഹ എന്നല്ലേ പറഞ്ഞിരിക്കുന്നു. അഞ്ചവഹ എന്ന് പറയുമ്പോൾ അഞ്ചു ഉത്തരവാദമല്ലേ? അഞ്ചു ഉത്തരവാദം എന്ന് പറയുമ്പോൾ അത് അവയം, അതാണ് ഞാൻ പറഞ്ഞത്. അവയം ആയിട്ട് സ്വീകരിച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവയം അല്ല എന്ന് പറയണമെങ്കിൽ ഈ പ്രക്രിയയൊക്കെ അവിടെ വരും. രണ്ടു വർഷം പറഞ്ഞതുകൊണ്ടാണ്. പക്ഷെ അതാണ് പ്രായണ എന്തായിരിക്കും? അവയവും സുബന്ധമായിട്ടായിരിക്കും. അവയം അല്ലാത്തതിന് ഇത് ഉദാഹരണം വരും. അവയഭാവം എന്ന് പറയുന്നതിന്റെ എന്താ അർത്ഥം? അവയഭാവത്തിന് എന്താ വ്യാഖ്യാനിച്ചത്? അവയഭാവത്തെ എങ്ങനെ വ്യാഖ്യാനിച്ചത്? ഏ എന്നാണ് പറഞ്ഞത്? അനവ്യയം അവ്യയം ഭവതീരി അവയഭാവം. അവ്യയമല്ലാത്തത് അവ്യയമാകുന്നതിനാണ് എന്ത് പറയുന്നത്? അവയഭാവം എന്ന് പറയുന്നു. അവ്യം തന്നെ അവ്യമാണോന്നല്ല പറയുന്നു, അവ്യയമല്ലാത്ത എന്തായി മാറുന്നു? അവയഭാവം. അവ്യയം എന്ന് കേട്ടത് കൊണ്ടും പിന്നെ അവയഭാവശ്ച, അവയഭാവ സമാസത്തിനാണ് എന്ത് വരുന്നത്? അവ്യസം വരുന്നത്. ആയാലും സമാസം വരുന്നതിന് ദോഷമുണ്ട്. അതൊക്കെ പിന്നെ പക്ഷാന്തരങ്ങളുണ്ട്. ചില ആചാര്യന്മാർ ഇങ്ങനെയെന്ന് പറയും, ചിലരിങ്ങനെയെന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. അടുത്തു വരുന്ന ഏതാണ്? ആങ് മര്യാദ അഭിവിദ്യോഹോ ഏത്? അതുതന്നെ അന്തർവർത്തന വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഭിച്ച വ്യക്തി. അതനുസരിച്ച് പദസഞ്ജൂരം, പദസഞ്ജ വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംഭവം. കുത്തും വരും, ജസ്തും വരും, പ്രാഗെന്ന് വരും. അവയുമായിട്ടെടുത്ത പ്രശ്നമൊന്നുമില്ല. അങ് മര്യാദ അഭിവിദ്യോഹോ ഏതയോരാങ് പഞ്ചമ്യന്തേന വാ സമസ്യതേ സോ അവീഭാവ. ഏതയോഹോ എന്ന് പറഞ്ഞാൽ ഏതയോരർത്ഥയോഹോ. ഈ രണ്ടർത്ഥത്തിനുള്ള ഏതാണ്? മര്യാദയും അഭിവിധി രണ്ടർത്ഥത്തിലുള്ള ആങ് പഞ്ചമ്യന്തേന വാ സമസ്യതി. പഞ്ചമ്യന്തിയുമായിട്ട് അവിടെ വാങ്ങുന്നുണ്ട്. സ്വമീഭവ ആ മുക്തി സംസാര ആ മുക്തേ ആ ബാലം ഹരിഭക്തി ബാലേഭ്യ. ആ മുക്തേഹേ എന്ന് വിഗ്രഹിക്കുന്നു. അവിടെ ആക്ക് ആദ്യം എന്തുവരുന്നു? കർമ്മപ്രവിനി സന്യസൂത്രം ഏതാണ്? ആങ് മര്യാദ വചനേ പഞ്ചമ്യപാങ് പരിധി പ്രകാരം അതിന്റെ യോഗത്തിൽ മുക്തിക്ക് എന്തുവന്നു? പഞ്ചമി വന്നു. ആ മുക്തേഹേ, ഇവിടെ മര്യാദാർത്ഥമാണോ അഭിവിധി അർത്ഥം? തേന വിനാ മര്യാദ, മുക്തിയിൽ സംസാരമില്ല. മുക്തേഹേ, മുക്തിക്ക് വരെ, മുക്തി അവധിയാണ് സംസാരത്തിന്റെ. മുക്തി പര്യന്തം സംസാരം എന്നാണ് ഇവിടെ സമാസം വരുന്ന സൂത്രപ്രകാരം. മര്യാദ അഭിവൃദ്ധിയോഹോ, സമാസം വന്നു പിന്നെ ഇവിടെ പ്രഥമാ നിർദ്ദിഷ്ട സമാസം ഉപദർശനം. ഇവിടെ ഉപസർജനമാക്കേണ്ടത് ഏതെന്നറിയണമെങ്കിൽ സൂത്രത്തിൽ പ്രഥമ കൊണ്ട് നിർദ്ദേശിച്ചതെന്നറിയണം. മര്യാദ അഭിവിദ്യോഹോ എന്ന് പറയുന്ന ഏത് ഭക്തിയാണ്? ഷഷ്ടി. ഷഷ്ടിയോ സപ്തമിയോ? എന്തുകൊണ്ട് സപ്തമി? അർത്ഥത്തിൽ, ആ വിഷയത്തിൽ, മര്യാദാ വിഷയത്തിൽ, അഭിവിദ്ധി വിഷയത്തിൽ. അങ്ങനെ എന്തു വരുന്നു? അങ്ങുമായിട്ട് സമാസം വരുന്നു. അപ്പൊ ഇവിടെ ആങ്ങെന്നാണ് പ്രഥമയും നിർദ്ദേശിച്ചിരിക്കുന്നതുകൊണ്ട് ആങ്ങിന് ഉപസർജന, ഉപസർജനം പൂർവം, പിന്നെ ഏകദേശം അനന്യവത്ത് ഞാപ്രാതിക പ്രത്യപരച്ച അവ്യാദ് ആപ്സുഭ ആമുക്തി. ഇത് ചിലപ്പോൾ ഭ്രമിച്ചു, ആ മുക്തി സംസാര എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിച്ചു തരും. ആ മുക്തി സംസാര എന്ന് ചിലപ്പോൾ തിരുത്തി കളയും. എനിക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നു ശ്രദ്ധിക്കാതെ. അതുകൊണ്ട് അങ്ങനെ തിരുത്താൻ പാടില്ല. ആ മുക്തി തന്നെ, ആ മുക്തി അല്ല, അമ്പിയമാണ് ആ മുക്തി സംസാര. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരുത്തത്തിൻ്റെ ദോഷം പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്, മറന്നു പോകും. അപ്പോൾ വീണ്ടും തിരുത്തും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, മറക്കരുത്. അതുകൊണ്ടാണ് ആ മുക്തി സംസാര എന്ന് വേണ്ട, ആ മുക്തി സംസാര. അടുത്ത് ആ ബാലേഭ്യ, ആങ് മര്യാദ വചനേ കർമ്മപ്രവചനീയ സംജ്ഞ പഞ്ചമ്യപാങ് പരിഭി, അതിന്റെ യോഗത്തിൽ ബാലശബ്ദത്തിന് പഞ്ചമി. ആ ബാലേഭ്യ അലോക വിഗ്രഹം, ആ ബാല പല ശബ്ദം കേൾക്കുന്നു, ഏതെങ്കിലും ഒന്നാവട്ടെ. ആ സി ഭ്യാം ഭ്യസ് ബാലേഭ്യ, അതുകൂടെ ശ്രദ്ധിക്കുന്നു. നമ്മുടെ ശ്രദ്ധ മാറിപ്പോയോ? പോയി. പിന്നെ അടുത്ത് വിഭവ അതോം തപഞ്ചമ്യ ൃതിയസപ്തമിയോർ ബഹുളം. അത് ഇപ്പോഴും ശ്രദ്ധിക്കണം. അദന്തമാണെങ്കിൽ ആ രണ്ട് സൂത്രവും പ്രവർത്തിക്കും, അതല്ലെങ്കിൽ പ്രവർത്തിക്കില്ല. ആ ബാലം ഇവിടെ എന്ന് പറയുന്നത് മര്യാദാർത്ഥമാണോ അഭിവിധിയാണോ? അഭിവിധി. തേന സഹ ബാലേഭ്യ എന്നുവെച്ചാൽ ബാലപര്യന്തം ഹരിഭക്തി എന്നാണ്. ആ ബാലം ഹരിഭക്തി. അപ്പൊ ഇതെല്ലാം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് വിഭാഷാധികാരത്തിന് ശേഷമുള്ളത് എല്ലാം വികല്പമാണ്, അതുകൊണ്ട് അനിത്യ സമാസമാണ്. വിഭാഷാധികാരത്തിന് മുമ്പുള്ള സൂത്രങ്ങൾ നിത്യസമാസമാണ്. പക്ഷേ ഒന്ന് നിത്യസമാസമല്ല. ഏത്? സുപ്സുപ എന്ന് പറയുന്ന സമാസം അനിത്യമാണ്. അതിന് പ്രധാനമായ കാരണം ഈ പറഞ്ഞതൊന്നുമല്ല. എന്താണ്? സുപ്സുപ്പായുടെ പ്രകാരം വരുന്ന ഒരു സമാസം വിസ്പഷ്ടം പടുഹു വിസ്പഷ്ടപടു എന്ന് ഭാഷ്യകാരൻ ഒന്ന് പ്രയോഗിച്ചതാണ്. വിസ്പഷ്ടം പടുഹു വിസ്പഷ്ടപടു എന്ന് പറയുമ്പം നിത്യസമാസം അനിത്യസമാസം എന്താ സ്വപദത്ത് വിഗ്രഹിച്ചു. അവിടെ സമാസം വന്നെങ്ങനെ സൂത്രപ്രകാര സമാസം വന്നു. അതാണ് ജ്ഞാപകം. എന്താണ് സുപ്സുപ എന്ന് പറയുന്നത്? അനിത്യമാണെന്ന് പറയുന്നത്. പിന്നെ അവ്യം എന്ന് പറഞ്ഞ സൂത്രം വീണ്ടും വിധിച്ചതുകൊണ്ട് എന്നും പറയാം. എന്നും പറയാം. കുറച്ചുകൂടി എളുപ്പം ഇതാണ്, വിസ്പഷ്ടം പടു വിസ്പഷ്ടപ്പെടു എന്ന് ഭാഷ്യകാരൻ പ്രയോഗിച്ചു കഴിഞ്ഞതുകൊണ്ട് അവിടെ സുപ്സുപ എന്നാണ് സമാസം വന്നത്. അതുകൊണ്ടാ ഭാഷ്യകാരനാണ് മുനീനാം ഉത്തരോത്തരം പ്രമാണം. അതുകൊണ്ട് ഇനിയിപ്പോ ഇത് ഈ രണ്ട് സൂത്രം നമ്മൾ ചർച്ച ചെയ്ത് ഇതിനെ സംബന്ധിക്കുന്ന കാരക പ്രക്രിയയിൽ ആ സൂത്രങ്ങൾ വന്നതുകൊണ്ടാണ്. ബാക്കി മുമ്പോട്ട് പോട്ടെ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ചിലതൊക്കെ ഇനി ആവശ്യമായിട്ട് വരും. അത് വേണമെങ്കിൽ നോക്കാം. സംഖ്യാവംശേന, കാരണം അടുത്ത സൂത്രത്തിൽ ആ സംഖ്യാശബ്ദം അനുവർത്തിക്കുന്നു. അതുകൊണ്ട് സംഖ്യ വംശേന വംശോദ്ധിത വംശ രണ്ടു തരത്തിലുള്ള വിദ്യയാ ജന്മനാച തത്ര ഭവോ വംശ്യഃ തദ്വാചിനാ സഹ സംഖ്യാ വാ സമസ്യതേ ദൗ മുനി വംശ്യോ ദ്യുമിനി വ്യാകരണസ്യ ത്രിമുനി. അവിടെയും വ്യാകരണസ്യ എന്ന് ചേർത്തോണം. വിദ്യ തദ്വദാം അഭേദവിവക്ഷായാം ത്രിമുനി വ്യാകരണം ഏകവിംശതി ഭാരദ്വാജം. ഇവിടെ വംശേന എന്നാണ്. വംശേ ഭവ വംശ്യഃ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തത്ര ഭവ വംശ എന്ന് വെച്ചാൽ വംശ തത്ര ഭവ തദ്ധിത പ്രത്യമാണ്. അതെല്ലാം നമ്മൾ ഇനി പഠിക്കും. അങ്ങോട്ട് കൂടുതൽ പോകണ്ട, ഉള്ളതുകൂടി പോകും. തത്ര ഭവോ വംശ്യ, വംശത്തിൽ ഭവിച്ചവനാണ് എന്ത് പറയുന്നത്? വംശ്യൻ. ഇവിടെ മുനി എന്ന് പറയുന്നത് വംശ്യനാണ്. വംശ്യനെന്ന് പറഞ്ഞാൽ വംശത്തിൽ ഭവിച്ചൻ. ഏത് വംശത്തിൽ? വംശം എന്ന് പറഞ്ഞാൽ കുലം. മുനി എന്ന് പറയുന്നത് കുലത്തിൽ ഭവിച്ചവനാണ്. അപ്പൊ ഏത് കുലത്തിൽ ഭവിച്ചവനെന്നൊരു ചോദ്യം വരും. ഇവിടെ മുനി രണ്ടുപേരുണ്ട്. മുനി ഏത് വിഭക്തിയാണ്? ദ്വിവചനം, പ്രഥമ ദ്വിവചനം തന്നെ. അപ്പോ രണ്ട് മുനിമാരെന്ന് പറയുന്ന ഇവിടെ പാണിനിയും കാത്യായനും. അവരാണ് രണ്ട് മുനിമാർ. എന്താ വെച്ചാൽ സൂത്രകാരനും വാർത്തികാരനുമാണ് ഇവിടത്തെ വംശ്യന്മാര്. ഇവരേത് വംശത്തിലാ പറഞ്ഞത്? അതാ ശരി ഉത്തരവ് പറഞ്ഞത്. ചിലർ അബദ്ധം പറഞ്ഞാല് ശരിയായി പോകും, അതൊരു അത്ഭുതമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വംശോദ്ധിത. വംശ രണ്ടു തരത്തിലുണ്ട്. വിദ്യ ജന്മനാച്ച, വിദ്യകൊണ്ടും ഒരു കുലമുണ്ട്, ജന്മം കൊണ്ടും ഒരു കുലമുണ്ട്. ആദ്യം വിദ്യ കൊണ്ടുള്ള കുലത്തിനാണ് ഉദാഹരണം കൊടുക്കുന്നത്. ആ വംശത്തിൽ പിറന്നവൻ വംശ്യൻ. വ്യാകരണ വിദ്യയിൽ ഒരു കുലമേ ഉള്ളൂ. ആ കുലത്തിലാണ് ഇവർ രണ്ടുപേരും പിറന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ അവരുടെ അപ്പനപ്പൂപ്പന്മാരുടെ കുലം അല്ല, അത് കുലം ഗോത്രം ഒക്കെ ഒരർത്ഥത്തിലാണ്. വംശം, കുലം, ഗോത്രം, പരമ്പര, അതൊക്കെ ഒരർത്ഥത്തിലവിടെ പറയുന്നു. അപ്പോൾ ഇവിടെ പാണിനിയും കാത്യായനും മാത്രമല്ല പതഞ്ജലിയും മൂന്നു പേരും ജനിച്ചിരിക്കുന്ന കുലം ഒന്ന് തന്നെയാണ്. ഏത് കുലമാണ്? വ്യാകരണ വിദ്യയുടെ കുലം, ശാസ്ത്രത്തിൻ്റെ കുലം. അതിൻ്റെ വ്യാഖ്യാനത്തിൽ താഴോട്ട് ഇതിലുണ്ടോ വ്യാഖ്യാനം? ഉണ്ടായി. ഇതേത് വ്യാഖ്യാനമാണ്? ആ അത് അവിടെ തന്നെ അവിടെ നിർത്തി നിർത്തിപ്പോ. വിദ്യയാത്തു വംശ ഗുരു പരമ്പര അതാണ്. യസ്മാ ധർമാൻ ആചിനോതി ആചാര്യ തസ്മൈന ദുർഹേത് കഥാചന സഹി വിദ്യാത്ത. ആ അതങ്ങനെ വംശമെന്ന് പറയാൻ കാര്യം എന്താണ്? അവൻ വിദ്യാത്ത തം ജനേതി. അപ്പോ ഈ ആചാര്യനെന്ന് പറയുന്നത് വിദ്യ കൊണ്ട് അവനെ ജനിപ്പിക്കുന്നു. തത് ശ്രേഷ്ഠം ജന്മം, അതാണ് ശ്രേഷ്ഠമായ ജന്മം. ശരീരമേവ മാതാ പിതരോ ജനേത. മാതാവും പിതാവും ജനിപ്പിക്കുന്നത് ശരീരമാണ്. ഇപ്പോൾ വിദ്യയിൽ നിന്ന്, വിദ്യ എന്ന് വെച്ചാൽ പൊതുവെ അറിവെന്നുള്ള എടുക്കാം, അറിവിൽ നിന്ന് ഉണ്ടാകുന്നതാണ് മുഖ്യമായ ഇത്. ആപസ്തമ്പൻ പറഞ്ഞിരിക്കുന്നതാണ് ആപസ്തമ്പ ധർമ്മസൂത്രം, അതിൽ പറഞ്ഞിരിക്കുന്നതാണ് അവസ്തംഭ സ്മൃതി. എന്നിട്ടാണിന്ന് പിള്ളേർ സാറന്മാരെടുത്തിട്ട് ചവിട്ടുന്നത്. ആ അത് തന്തയും തണയൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ എന്താണ്? വംശം രണ്ട് തരത്തിലുണ്ട്, വിദ്യ കൊണ്ടും ജന്മം കൊണ്ടും. ആദ്യ വിദ്യയ്ക്ക് ഉദാഹരണം കൊടുക്കുന്നു. അപ്പോൾ ഇനി മേലോട്ട് പോട്ടെ. എന്താണ് ദോ മുനി? അപ്പോൾ ഇവിടെ വംശീയന്മാരാണ് മുനികൾ. പിന്നെ ഇവിടെ അടുത്ത് പറയുന്നത് എന്താണ്? സംഖ്യ. അപ്പോൾ വംശീയവാചകമായ ശബ്ദങ്ങൾ സംഖ്യാശബ്ദങ്ങളുമായി സമാസം ചെയ്യുന്നു. വാ സമസ്യത സ്വവീഭവ അങ്ങനെയൊക്കെ വരും. അപ്പോ ഇവിടെ എന്ത് വരുന്നു? ദൗ ശബ്ദവും മുനിശബ്ദവും തമ്മിൽ സമാസം വരുന്നു. സമാസം വന്നുകഴിഞ്ഞാൽ അലൗകിക ഗ്രഹത്തിൽ ദ്വി ഔ മുനി ഔ എന്ന് വിഗ്രഹിക്കും. വിഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സംഖ്യാവംശീയ പ്രകാരം സമാസം വരുന്നു. പിന്നെ ചരിത്ര സമാസത്തെ പ്രാതിസഞ്ജ പ്രാതിപര്യം, പിന്നെ പ്രഥമാനിർദ്ദിഷ്ട സമാസ വിസർജനം. ഇവിടെ അവിടെ നോക്കണം. പ്രഥമാനിർദ്ദിഷ്ടം സമാസ വിധായക ശാസ്ത്രത്തിൽ പ്രഥമ കൊണ്ട് നിർദ്ദേശിച്ചിരിക്കുന്ന ഏതിനെ? സംഖ്യ. വംശ്യാന എന്ന് പറയുന്നത് തൃതീയ. എന്തുകൊണ്ട്? സഹ. അപ്പൊ ഉപസർജനമായി, ഉപസർജനം പൂർവം ഏകദേശ പിന്നെ ദ്വി ഔ പോയി, മുനി ഔ പോയി, ദ്വിമുനി എന്ന് പറയുന്നു. അപ്പൊ ദ്വിമുനി എന്ന് പറയുന്നത് എന്റെ അർത്ഥം എന്തായി? ദ്വിമുനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വ്യാകരണ ശാസ്ത്രത്തിന്റെ വംശത്തിലുള്ള രണ്ട് മുനിമാർ എന്നുവെച്ചാൽ വ്യാകരണ ശാസ്ത്രം കയ്യിലുള്ള രണ്ട് മുനിമാരെന്നർത്ഥം. വ്യാകരണ വിദ്യയുള്ള, അതാണല്ലോ എൻ്റെ അർത്ഥം. ആ വിദ്യയുടെ പാരമ്പര്യത്തിൽ, പാരമ്പര്യം അല്ലെങ്കിൽ കുലം വംശത്തിൽ പിറന്നവരെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവർക്ക് രണ്ടുപേർക്കും വ്യാകരണം ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താണ് ഈ രണ്ട് മുനി എന്ന് പറഞ്ഞാൽ വ്യാകരണസ്യ എന്ന് പറഞ്ഞാൽ വ്യാകരണത്തിന്റെ രണ്ട് മുനിമാൻ എന്ന് പറയുമ്പോൾ അത് ആദ്യത്തെ രണ്ട് പേര് പാണിനിയും വാർത്തകാരനും. ഇനി ഇതുപോലെ തന്നെ പറയുന്നത് എന്താണ്? ത്രിമുനി. അപ്പൊ അതെങ്ങനെ വിഗ്രഹിക്കും? ത്രീയ ഇംഗ്ലീഷാണോ ഇത്? ഇത് സംസ്കൃതമാണ്. ത്രയഹ അത്രയേ ഉള്ളൂ. ത്രയഹ ഇതിനാണ് സുബന്ധമൊക്കെ ആദ്യം പഠിച്ചത്. മുനയഹ പിന്നെ നേരത്തെ പറഞ്ഞു വംശ്യോ. ഇവിടെ എന്തു പറയും? വംശ്യാഹ ത്രയഹ മുനയഹ വംശ്യാഹ എന്ന് പറഞ്ഞാൽ വ്യാകരണ വംശത്തിൽപ്പെട്ട മൂന്ന് മുനി. ശ്രീലിംഗമാണ് മുനി. ഭാര്യമാരൊക്കെ ശ്രീലിംഗമാണ് മുനി. ഭർത്താക്കന്മാരെല്ലാം പുല്ലിംഗമാണ്. ത്രേഹ എന്ന് പറയുന്ന പുല്ലിംഗോ ശ്രീലിംഗോ? ശ്രീലിംഗത്തിനെങ്ങനെയാ? തിസ്രഹ. അപ്പോ നമസ്കലിംഗത്തിലോ ത്രീണി. ഇത് സുബന്ധം പഠിക്കാൻ നിങ്ങൾ അവിടെ പോകുന്നില്ലേ? കോളേജിൽ പോകുന്നില്ലേ? പഠിക്കുന്നവർക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ. ഓർമ്മയില്ലെങ്കിൽ അവിടെ പോയി പഠിക്കണം. ത്രയഹ മുനയഹ വംശ്യാഹ. വന്നു വരുന്നു അലൗകിക ഗ്രഹം എങ്ങനെ വരും? വിഗ്രഹം ഇത്രയേ ഉള്ളൂ. ത്രയഹ മുനയഹ വംശ്യഹ എന്ന് പറയുന്നത് അർത്ഥത്തെ കാണിക്കാൻ, വംശേന എന്ന് പറഞ്ഞതിന്റെ അർത്ഥത്തെ കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോ ത്രീ ജസ് മുനി ജസ് പിന്നെ വംശേന അത്രയായി. ഇപ്പൊ ത്രിമുനി എന്നും അവിടെയും ത്രിമുനി വ്യാകരണസ്യ വിദ്യ തദ്വതാം അഭേദപേക്ഷായാം ത്രിമുനി വ്യാകരണം എന്ന് പറയുന്നു. അതായത് ത്രിമുനി എന്ന് പറഞ്ഞാൽ ഈ സൂത്രപ്രകാരം നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥം ഇതാണ്, വ്യാകരണ കുലത്തിൽപ്പെട്ട രണ്ട് മുനിമാരെന്നാണ്. രണ്ടോ മൂന്നോ. ഇപ്പൊ ദ്വിമുനി എന്നോ ത്രിമുനി എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ വ്യാകരണമെന്ന് അർത്ഥമില്ല. എന്താ ദ്വിമുനി എന്നും ത്രിമുനി എന്നും പറഞ്ഞാൽ വ്യാകരണ കുലത്തിൽപ്പെട്ട ആചാര്യന്മാർ ആയ മുനിമാർ, അങ്ങനെ അർത്ഥമുണ്ട്. അല്ല വ്യാകരണം എന്നർത്ഥമുണ്ടോ? ഇതിൽ നിന്ന് കിട്ടത്തില്ല. കാരണം സംഖ്യ വംശീയന, വംശത്തിൽ പിറന്നവരും വ്യക്തികളുമായിട്ടാണ് സംഖ്യയ്ക്ക് സമാസം വരുന്നത്. ഇവിടെ മുനിമാരായതുകൊണ്ട് ദ്വിമുനി ത്രിമുനി എന്ന് പറഞ്ഞു. പക്ഷേ ചിലയിടത്ത് അങ്ങനെ പ്രയോജനമുണ്ട്. പാണിനീയത്തെ പറയും. പാണിനീയ വ്യാകരണത്തിന്റെ ഒരു പര്യായ ശബ്ദമാണ് ത്രിമുനി. ത്രിമുനി എന്ന് പറഞ്ഞാൽ പറഞ്ഞോളണം, ധരിച്ചോളണം. എന്താണോ വ്യാകരണം, കാരണം വേറെ ഒരു ശാസ്ത്രത്തിനുള്ള മൂന്ന് മുനിമാർ വന്നിട്ടില്ല. വ്യാഖ്യാനമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ആ മുനി സ്ഥാനമില്ല. ഇവിടെ പാണിനിയും കാത്യായനും പതഞ്ജലിയും മൂന്ന് പേരും മുനിമാരാണ്. അതുകൊണ്ട് ത്രിമുനി വ്യാകരണം, ദ്വിമുനി വ്യാകരണം എന്ന് വ്യാകരണത്തിന്റെ പര്യായമായി പറയാറുണ്ട്. അങ്ങനെ പറയാൻ കാരണം ഈ മൂന്ന് മുനിമാരല്ലാതെ പിന്നെ എന്താ വ്യാകരണ ശാസ്ത്രം എന്ന് പറയുന്നത്? വ്യാകരണ ശാസ്ത്രം എന്ന് പറയുന്ന ഈ മൂന്ന് മുനിമാരിലും അത് പൂർണ്ണമാണ്. അതുകൊണ്ട് വ്യാകരണ ശാസ്ത്രം ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പേരും തന്നെയാണ് വ്യാകരണ ശാസ്ത്രം എന്നുള്ള വിവക്ഷയിലാണ് അങ്ങനെ പ്രയോഗിക്കുന്നത്. സമാസത്തിന്റെ അർത്ഥമനുസരിച്ചല്ല അങ്ങനെ വിവക്ഷയിൽ അങ്ങനെ പ്രയോഗിച്ചു. കാരണം ഈ മൂന്ന് പേർക്കുമാണ് വ്യാകരണ ശാസ്ത്രത്തിൽ പരമമായ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ബാക്കി വ്യാഖ്യാതാക്കളെല്ലാം ഇവരെ പിന്തുടരുന്നവരാണ്, ആ കുലത്തിൽ പിറന്നവരാണ് എല്ലാവരും. ഇപ്പൊ വ്യാകരണമെന്ന് പറഞ്ഞാൽ ഇവരാണെന്ന് നമ്മൾ പറയാറില്ലേ, സാധാരണ പറയാറുണ്ടല്ലോ. അഭിനയം എന്ന് പറഞ്ഞാൽ മോഹൻലാലാണ് എന്ന് പറയാറില്ലേ. അതുപോലെ അഭേദഭൂഷി പറഞ്ഞിരിക്കുകയാണ്, അഭിനയം മോഹൻലാലാണോ അല്ല എന്നാലും പറയും. അതാണ് അഭേദഭൂഷി പറയുന്നത്. വ്യാകരണ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് മുനിമാരാണ്. ഇങ്ങനെ അഭേദഭൂഷി പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് വിദ്യ തദ്വദാം അഭേദഭൂഷായ വിദ്യയും തദ്വദാം എന്ന് വെച്ചാൽ വിദ്യാവതാം, വിദ്യയെയും വിദ്യയുള്ളവരെയും അഭേദമായി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ത്രിമുനി വ്യാകരണം. അപ്പോൾ ഇതിത്രയും വിദ്യ കൊണ്ടുള്ള ജന്മത്തിന് ഉദാഹരണം പറഞ്ഞാണ്. ഇനി ജന്മം കൊണ്ടുള്ള വംശം, വിദ്യ കൊണ്ടുള്ള വംശത്തിന് ഉദാഹരണം പറഞ്ഞു, കുലത്തിന് ഉദാഹരണം പറഞ്ഞു. ഇനി ജന്മം കൊണ്ടുള്ള കുലത്തിന് വംശത്തിന് ഉദാഹരണം പറയാണ് ഏകവിംശതി ഭാരദ്വാജം. ഇവിടെ ചില തദ്ധിത പ്രത്യയങ്ങൾ വരും, ഭരദ്വാജ ശബ്ദം ഭാരദ്വാജമായി മാറും. അതൊക്കെ പിന്നെ അതൊക്കെ ഇനി നമ്മൾ പഠിക്കേണ്ടതാണ്. എന്തായാലും ഇവിടെ ഏകവിംശതി ഭരദ്വാജം എന്നാണ് വിഗ്രഹിക്കുന്നത്. വിംശത്യാദ് സദൈകത്വേ സംഖ്യാ സംഖ്യേ സംഖ്യയോ. ഏകവിംശതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 21 എന്ന് പറയുമ്പോൾ ബഹുവചനത്തിലാണ് പ്രയോഗിക്കേണ്ടതെങ്കിലും ഏകവചനത്തിലാണ് പ്രയോഗിക്കുന്നത്. എന്തുകൊണ്ട് ബഹുവചനത്തിൽ പ്രയോഗിക്കണം? മൂന്നിൽ കൂടുതൽ വേണമെന്നില്ല, മൂന്നായാലും മതി. ബഹുവചനത്തിൽ പ്രയോഗിക്കണം എന്തുകൊണ്ട്? ത്രയഹ രണ്ടിൽ കൂടുതൽ, ചത്വാരഹ പഞ്ച ഷട്, അവിടെയൊക്കെ ബഹുവിനെ ഉപയോഗിച്ചു. പക്ഷേ ഏകവിംശതി വന്നപ്പോൾ അത് അതിലും കൂടുതലാണെങ്കിലും സദാ ഏകത്വേ സംഖ്യാ സംഖ്യേയ സംഖ്യയോഹോ. ഈ സംഖ്യ സംഖ്യത്തിനും സംഖ്യയിലും അതിന് സംഖ്യകളെ കുറിച്ച് പഠിക്കുമെന്ന് നമ്മൾ പഠിക്കും. ഏകവിംശതി ഏകവചനത്തിൽ തന്നെയാണ്, ഭരദ്വാജ ശബ്ദമാണ്. വിദാദിഭ്യോ അഞ്ഞ് അഞ്ഞു വന്ന് ഭരദ്വാജമെന്നാകും. അങ്ങോട്ട് നമ്മൾ കിടക്കണ്ട, അലോക വിഗ്രഹം ഇങ്ങനെയായിരിക്കും എന്ന് മാത്രം മനസ്സിലാക്കുക. എങ്ങനെ? ഏകവിംശതി സു എന്താണ് ഭരദ്വാജ എന്ന് വരും. സമാസം പോന്നിട്ട് ബാക്കി പ്രക്രിയകൾ എല്ലാം കൂടെ വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഏകവിംശതി ഭരദ്വാജം എന്ന് വരുന്നത് ഈ ഭരദ്വാജന്റെ വംശത്തിൽ പിറന്ന എത്ര പേര്? 21 പേരെ കുറിച്ച് പറയാൻ വേണ്ടി പറയുകയാണ്. ഏകവിംശതി ഭരദ്വാജം എന്ന് തൽക്കാലം മനസ്സിലാക്കും. അപ്പോൾ അത് വംശത്തിൽ പിറന്നവരെന്നുള്ള അർത്ഥത്തിൽ. ഇവിടെയെല്ലാം തത്പുരുഷ സമാസം വരാമെന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ അപവാദമായിട്ടാണ് ഈ സൂത്രം പ്രവർത്തിക്കുന്നത് എന്നും മനസ്സിലാകണം. ശരി.